ഖയാമോ ധുളാവന്ധനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാവാന്തവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാന്തരവക്ഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീതസിദ്ധസുഹൃത്തിം ഗാംഗുടാദീതിങ്ങിത്വം എന്താണ് എന്റെ വൃത്തി? നിത്തും നിത്തും അല്ലാത്ത പ്രത്യയങ്ങൾ എന്താണ്? നിത്താവും. ഇവിടെ ലട്ടിലാണെങ്കിൽ പരത്തിൽ ശാവുന്നതുകൊണ്ട് നിത്താണ്, അതിന്റെ ആവശ്യമുണ്ട്. കൂടാത്തി ലട്ടിൽ വരുമ്പോഴാണ് അതിന്റെ ആവശ്യം വരുന്നത്. കൂട്ടക്കൂട്ട അല്ലാതിശേഷം അഭ്യാസത്തിൽ കോസ്റ്റു ചൂക്കൂട്ട നല്ലത്. ഇവിടെ എണ്ണിത്തായുണ്ട്, ഗുണം വരുന്നു. ഗാംഗുടാദി ഭഞ്ഞിണങ്ങിത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഗുണം വരുമ്പോ ചുക്കോട്ട ചൂക്കൂട്ട് അതസ് അവിടെയും കിത്താണ്. ചുക്കോട്ട ചുക്കുട്ടത്തുഹു ചുക്കുട്ടുഹു കൂട്ട് ടാന്തത്തിൽ ഏതൊക്കെയാണ് എന്നിട്ട്? അപ്പൊ ഇട്ടാണ് ചൂക്കോട്ടീത്ത. അവിടെ എന്ത് വരുന്നു? കൂട്ടീത്ത എന്നിരിക്കുന്നിടത്ത് ഗാംഗുടാദിഭോ അഞ്ഞണിങ്ങൾ. അപ്പൊ ചൂക്കോട്ടീത്ത അത് വരത്തില്ല, ചുക്കുട്ടിത്ത അവിടെയാണ് അതിന്റെ ആവശ്യം വരുന്നത്. ചുക്കുട്ടിത്ത ചുക്കുട്ടു ചുക്കുട്ട ചുക്കോട്ട അവിടെ നിത്താവുമ്പോഴത്തേക്ക് ചുക്കോട്ട നിത്ത് നലുത്തമോ ഒക്കെ എന്തുവരുന്നു? ചുക്കുട്ട ചുക്കുട്ട ചുക്കുട്ടിവ ചുക്കുട്ടി ലുട്ടിൽ വരുമ്പോ കോട്ട് ഇട്ട് കുട്ടിത്ത ഗുണം ഗുണം ഗാംഗുടാദിഭ്യോ അഞ്ജനിങ്ങി കുടിത കുടിത്താര കുടിത്താര കുടിത്താ അവിടെ എന്തോരും ഗാംഗുടാദിഭ്യോ അഞ്ഞണങ്ങി നിത്വത്തായി ഗുണം വരുന്നില്ല. എന്തോരുന്നു അക്കുട്ടീത്ത് അവിടെ സിച്ചലോം വരുന്നു. അക്കുട്ടിഷ്ടം അക്കുട്ടീഹി അക്കുട്ടിഷ്ടം അക്കുട്ടിഷ്ട അക്കുട്ടിഷ്ടം പുട്ട സംശ്ലേഷണ ഇതും അധികം പ്രചാരത്തിലുള്ളതല്ല. പല ധാതുക്കളും അങ്ങനെയാണ്. 2000-ൽ അധികം ധാതുക്കളുണ്ട്, പക്ഷെ ഇതിൽ പ്രയോഗത്തിൽ 100-200 ധാതുക്കളെ വരത്തുള്ളൂ. ക്രിയാരൂപത്തിൽ വരുന്നു, അല്ലാതെ കൃതന്ത തദ്ധിത രൂപങ്ങളൊക്കെ വേറെയും വരും. പക്ഷെ ക്രിയാരൂപങ്ങളെന്ന് പറയുമ്പോൾ 100-200 വരത്തേ ഉള്ളൂ. മലയാളത്തിൽ തന്നെ പറയില്ലേ പോട, അങ്ങനെയൊക്കെ വരും. ഇതുമായിട്ട് ബന്ധമൊന്നും വേണമെന്നില്ല, എന്നാണ് കൂടിച്ചേരുക. പുടത്തി എന്നിട്ട് പൊപ്പോട്ടപ്പൊപ്പൊട്ട സ്ഫുട വികസന ഇതെല്ലാം കൂടാതിപ്പെടുന്നതാണ്. കൂടാതിയിൽ 42 ധാതുക്കളുണ്ട്. ഇവിടെ അടുത്ത ധാതു സ്ഫുട സ്ഫുര സ്ഫുല നു ഇത്രയും ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നു വരെയുള്ളത് കൂടാതിപ്പെടുന്നതാണ്. പുടിയ ഹിന്ദിയിൽ പറയുമല്ലോ പുടിയ എന്നല്ലേ, പുടിയ ചെറിയ പൊതിഞ്ഞു വയ്ക്കുന്നതിന് എന്താ പറയത്തില്ലേ അല്ലേ, അത് തന്നെ അത് തന്നെ അത് തന്നെ പുടിയ ആയിരിക്കും. അതായിരിക്കും കേട്ടിട്ടുണ്ട്. അടുത്ത് വരുന്നത് സ്ഫുട സ്ഫുട്ടത്തി ലിട്ടിൽ വരുമ്പോ സൂത്രം വരുന്നു സർപൂർവ ഗ്രഹ എന്താണ് വൃത്തി അഭ്യാസ. അപ്പൊ ഇവിടുത്തെ സകാരം പോവും, ശരീരപൂർവത്തിലുള്ള കൈ ശേഷിക്കും. ഇപ്പൊ ശരി പോവും, ഇവിടെ ശരെന്ന് പറയുന്ന സ കൈപ്പെടുന്നു, അത് ശേഷിക്കും. അഭ്യാസില് അഭ്യാസ ചർച്ച വന്നിട്ട് പുസ്ഫോട പുസ്ഫോട പുസ്ഫുടതുഹു പുസ്ഫുടുഹു പുസ്ഫുടിത പുസ്ഫുട പുസ്ഫോട പുസ്ഫോട പുസ്ഫുട ശ സ്ഫുടത്ത് വരണമെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിക്കണം? പുഷാദി ഉദാദി അതടുത്ത് വരും, ഇവിടെ ഇല്ല. ലുങ്ങില് അടുത്തും അതുപോലെ തന്നെ ഇങ്ങനെ സ്ഫുര സ്ഫുല സഞ്ചലന സ്ഫുരതി, ഇത് പ്രയോഗത്തിൽ വരുന്നതാണ്. സ്ഫുലതി സ്ഫുരതി ചലിക്കുക, സ്ഫുരിക്കുന്നു എന്ന് പറയാറില്ലേ, സ്ഫുരണം വൈബ്രേഷൻ എന്നൊക്കെ വരുന്നു. അവിടെ എന്തുവരും? സർപ്പുറവ ഭയ എന്താ എന്റെ വൃത്തി പറയുന്നത്? രേഭവാന്തസ്യ ധാതു, ഇത് രേഭാന്തമായ ധാതുവാണ്. അപ്പൊ എന്റെ ഉപധയായ അനന്ത ഊ അതിനെന്തുവരും? ദീർഘം വരാം. ഫലിച്ച രേഭവാന്തസ്യ ധാതു രൂപതായ ദീർഘോ പരത്തിലെന്തിരിക്കുന്നു? സ്പൂര്യ അവിടെ വരും. സ്പൂര്യാത്ത് അടുത്തെന്ത് വരുന്നു? സ്പുല ദീർഘം വരില്ല. രേഭവാന്തസ്യ, ഇത് രേഭ വേണം. രേഭവാന്തത്തിനെ പുതയ്ക്ക് ദീർഘം ലായാണ്, അതുകൊണ്ട് ദീർഘം വരത്തില്ല. സ്പുല്യ സ്ഫുരതി സ്ഫുലത്യോർ നിർനിവിഭ്യഃ. ഇവിടെ മൂന്നാണ്, നിർ നി ബി ഈ മൂന്ന് ഉപസർഗങ്ങളുടെയും പരത്തിലിരിക്കുന്ന സ്ഫുരതിയുടെയും സ്ഫുരതിക്കും ഷത്വം വരും. ആദ്യ സകാരത്തിന് ഷത്വം വരും. ഇപ്പോ നീസ് സ്ഫുരതി എന്നിരിക്കുന്നു. സവിഷൊരു ഖർവസാനിയോർ വിസർജനീയ വാശരി വിസർഗസ്യ വിസർഗോ വാ. വിസർഗം വരുമ്പോ എന്ത് വരുന്നു? പരത്തില് സകാരത്തിന് ഷത്വം വന്നിട്ട് നിഹി സ്ഫുരതി. ഇനി ആ എങ്ങനെ വിസർജനീയ വാശരി വന്നിട്ട് വരാത്ത പക്ഷം എന്തുവരുന്നു? വരാത്ത പക്ഷം എന്തുവരുന്നു? എങ്ങനെ വരുന്നു? ഖരവസാനയോർ വിസർജനീയ വിസർജനീയസ്യ സ വരുന്നു. സ ഷ അവിടെ എന്തുവരും? ഷ്ടുത്വം വന്നിട്ട് നിഷ്പുരതി. ഇനി നമ്മുടെ വസോദ്ര താഴെ കൊടുത്തിട്ടുണ്ട് ഒരു വാർത്തകൾ. സർപ്പരേഖരി വാ വിസർഗലോകോ വക്തവ്യ. ശര് പരമുള്ള ഖര് പരത്തിലിരിക്കുമ്പം വിസർഗം വികല്പമായിട്ട് ലോപിക്കും. അതായത് പരത്തിൽ ശരും വിസർഗത്തിന്റെ പരത്തിൽ ശരും അതിന്റെ പരത്തിൽ കരും ഇരുന്നു കഴിഞ്ഞാൽ വിസർഗം വികല്പമായിട്ട് ലോപിക്കുക. അതായത് നിഹി സ്ഫുരതി എന്നിരിക്കുമ്പം വിസർഗത്തിന്റെ പരത്തിൽ ശരും ശരത്തിന്റെ പരത്തിൽ കര് ഏതായിരിക്കുന്നത്? ഫ. അങ്ങനെ ഇരിക്കുമ്പം വിസർഗം ലോപിച്ചാൽ വെറും നി സ്ഫുരതി. ഒരു ശത്വം വന്നിട്ട് എന്തോരും നിഷ്പുരതി. നീയുടെ പരത്തിൽ സ്ഫുരതി ഇരുന്നാലും എന്തുവരും? ഷത്വം വരും, നിഷ്പുരതി. പിന്നെ വി, വിയുടെ പരത്തിൽ സ്ഫുരതി ഇരിക്കുമ്പോഴും ഷത്വം വന്നിട്ട് വിഷ്പുരതി. ബിയും ഉണ്ട് പൂർവ്വത്തിൽ, മൂന്നാണോ? നിസ് നീ വി. വിയുടെ പരത്തിൽ സ്ഫുരതി ഇരുന്നാലും ഷത്വം വന്നിട്ട് വിഷ്പുരതി. അപ്പൊ നീ സ് സ്ഫുരതി എന്നിടത്ത് മൂന്ന് രൂപം. ഒന്ന് വിസർഗം ലോപിക്കുന്നത്, ഒന്ന് വിസർഗം ഇരിക്കുന്നത്, മറ്റൊന്ന് വിസർഗത്തിന് ശത്വം വരുന്നു. പരത്തിൽ സകാരത്തിന് ശത്വം വരുന്നു. വിസർഗം ഒരിടത്ത് വിസർഗം ഇല്ലാതെ ഇത് ചില സ്ഥലങ്ങളിൽ വരാറുണ്ട്. സർപ്പരേഖരി ആ വിസർഗലോകോ വക്തവ്യ എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ വരാ പ്രയോഗിക്കാറുണ്ട്. നിസ് നീ ബി മൂന്നെണ്ണം. ഈ മൂന്നെണ്ണം എങ്ങനെ? പരി സ്ഫുരണം, അവിടെ വിസർഗം പരിയിലില്ല. പരി എന്ന് പറയുന്നത് പ്രാപര അനുസുദ്ധി അഭ്യസൂത് അഭിപ്രതി പരി. പരിയില് പരിയിൽ തന്നെ ഇരിക്കും. പരി സ്ഫുരണം ൂന്ന് പറയുന്നോണ്ട് ഇവിടെ തീരുകയാണ്. ഏത് ഉടാതി നൂ സ്ഥവനേ നൂ ശാ തീന്നിരിക്കുമ്പോ എന്ത് വരുന്നു? നൂ നാവുന്നു. പിന്നെ അജിഷ്ണുധാതു ഗുരുവാം യോര് എങ്ങു ഉവങ്ങു വന്നിട്ട് നൂ ആ തീന്നുവത്തി. ഈ നൂ ധാതു എന്ന് പറയുന്നത് തിങ്ങന്തത്തില് ഇവിടെ ഞിത്ത് പരമിക്കുന്നിടത്തെല്ലാം ഉവങ് വരും. ലുട്ടില് താ വരുമ്പോ എന്തുവരും? ഗുണം വന്നു. ഗുണം വരുമോ? ഊകാരം എന്തോ ആണ്. ഊ ഏ എട്ട് വന്നു കഴിഞ്ഞാൽ ഗുണം വന്നാൽ എന്ത് വരും? ഇവിടെ എന്ത് വരുന്നു? ഗുണം വരുന്നില്ല. ദാങ്കുടാതിബോ അഞ്ഞനക്ക് ഇങ്ങിത്ത് വന്നുകൊണ്ട് എന്ത് വരുന്നു? ഉവങ്ങ് വരുന്നു. അപ്പോ ലട്ടിൽ ഉവങ്ങ് വരുന്നു, ലൊട്ടിൽ വരുന്നു, പിന്നെ വരുന്നത് ആശ്വലിംഗിലാണ്. ആശ്വലിംഗിൽ വരുമ്പോ നൂ അവിടെ എന്ത് വരും? ദീർഘം തന്നെയാണ്. നൂയാ ദീർഘം തന്നെയാണ് അവിടെ. നൂയാ പിന്നെ വരുന്ന ലുങ്ങിലാണ്. ലുങ്ങിൽ വരുമ്പോഴോ മിത്താവുന്നു. അപ്പൊ എന്തുവരും? അപ്പൊ ഒരു സ്ഥലത്തും ഇത് ഹ്രസ്വമാണോ ദീർഘമാണോ തിരിച്ചറിയാൻ പറ്റില്ല ഒരു സ്ഥലത്തും. ഹ്രസ്വമായാലും ദീർഘമാവാം ആശയലിംഗം. അപ്പൊ ഈ ധാതു ഹ്രസ്വമാണോ ദീർഘമാണോ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ധാതുവിനെ സംബന്ധിച്ച് രണ്ടഭിപ്രായമുണ്ട്, ഹ്രസ്വമാണെന്നും ദീർഘമാണെന്നും. അതുകൊണ്ടാണ് ഇവിടെ വാർത്തകാരൻ പറയുന്നത് ദീർഘം തന്നെയാണ്, ഹ്രസ്വം അല്ല. ഊതിത്തല്ല് ആണോ? ഊതിത്തല്ല്. അപ്പോ ഇവിടെ അതുകൊണ്ടാണ് വാർത്തികം പറഞ്ഞത് എന്താണ്? പരിണൂത ഗുണോദേഹ എന്ന് പറഞ്ഞിരിക്കുന്നത് എണ്ണൂത ശബ്ദം. ഇത് കൃദന്തത്തിന്റെ രൂപമാണ്. കൃദന്തം നൂവിൽ നിന്ന് താ വന്നിട്ടാണ് നൂത എന്നിരിക്കുന്നത്. ണൂവിൽ നിന്ന് ത വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ണുത. അപ്പൊ അവിടെ ചെന്നാലേ തിരിച്ചറിയാൻ പറ്റിയത് ഊകാരാന്തമാണോ ഹ്രസ്വാന്തമാണോ. അപ്പൊ ണൂവിൽ നിന്ന് തപ്രത്യം വന്നാൽ എങ്ങനെ വരും? ണൂത. ഹ്രസ്വകാരത്തിൽ നിന്ന് തപ്രത്യം വന്നു കഴിഞ്ഞാൽ ണുത. അപ്പൊ ഈ പരിണൂത എന്ന് പറയുന്ന ഒരു പ്രയോഗം എവിടെയോ ഉണ്ട്. ആ പ്രയോഗത്തെ കണ്ടിട്ടാണ് വാർത്തകാരൻ പറയുന്നത് ഇത് ഊകാരാന്തമാണ്, ഊകാരാന്തം അല്ല. ഉകാരാന്തമായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? പരിണുത എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഉകാരാന്തമാണ്. പരിണൂത ഗുണോദയ ഏഷാം എന്നാണ്. സ്തുതിക്കപ്പെട്ടു കഴിഞ്ഞു. ആരുടെ ഗുണോദയത്തെയാണോ സ്തുതിക്കപ്പെട്ടത്? ഒരാളിൽ ഗുണമുണ്ടായി, അതിനെ വേറൊരാള് സ്തുതിക്കുന്നു. അല്ലെങ്കിൽ കുറെ ആൾക്കാരിൽ നല്ല ഗുണങ്ങളുണ്ടായതുകൊണ്ട് വേറൊരാളെ സ്തുതിക്കുന്നു. അപ്പോഴാണ് പറയുന്നത് പരിണൂത ഗുണോദയഃ. ഗുണോദയം സ്തുതിക്കപ്പെട്ടത് ആരിലാണോ? അപ്പൊ ഇവിടെ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം ണുധാതു ഊകാരാന്തം ദീർഘമാണ്. അതിനൊരു പ്രയോഗം എടുത്ത് കാണിച്ചാണ് ദീർഘമെന്ന് തെളിയിക്കാൻ. എന്തുകൊണ്ട് ഇവിടെ തിങ്ങന്തത്തിൽ ഇത് തെളിയിക്കാൻ കഴിയില്ല? എല്ലായിടത്തും ഞിത്തായതുകൊണ്ട് ഉവങ്ങ് വരുന്നു. പ്രശ്നം പിന്നെ ധാതു സേട്ടാണോ അനട്ടാണോ എന്നുള്ളത്. എന്താണിത്? എന്തുകൊണ്ട് ഊതൃദന്തയിൽ എന്ന് പറഞ്ഞിരിക്കുന്നു? പറഞ്ഞിരിക്കുന്നുണ്ടിത് സേട്ടാണ്. ഹ്രസ്വകാരം അല്ലല്ലോ ഇത്. അല്ലേ? അതെന്നോട്ടെ അനന്തോ? അനന്തോ അതെങ്ങനെ? ഇത് ദീർഘമല്ലേ, പിന്നെ ഇതിന് ഹ്രസ്വമായാൽ എങ്ങനെ വരുമെന്ന് ചിന്തിക്കുന്നു? അത് എവിടെ വന്നാലും ഗാംഗുടാദിപ്യം അഞ്ഞണിങ്ങത്ത് വരത്തില്ലേ? നിത്ത് വരത്തില്ലേ? ഗുണം വരുമോ? ഉവങ്ങ് വരും. എവിടെ? താസില തല്ലില. ഇട്ടാണെങ്കിൽ അപ്പൊ എന്തൊരു ഉവങ്ങല്ലേ വരുന്നത്? എവിടെ? അജന്തമാണെങ്കിൽ ഇതിപ്പോ അതല്ലല്ലോ, ദീർഘമല്ലേ? ഇനി അനട്ടാണെങ്കിൽ എന്താവണം? ഹ്രസ്വമാകണം, അനട്ടാവണം. ഹ്രസ്വമായി കഴിഞ്ഞാൽ തല്ലില് എങ്ങനെ എങ്ങനെ രൂപം വരും? പൂവിന് ഹ്രസ്വകാരമാണെങ്കിൽ അന്നിട്ടാവും. താസില വന്നു കഴിഞ്ഞാൽ രൂപം എങ്ങനെ വരും? നുബിതാന്ന് രൂപം വരും. അന്നിട്ട് താസിലിട്ട് വരത്തില്ല. ശ്രീ കഹക്കിരി എന്താ പറയുന്നത്? ഉഗന്ധമാണെങ്കിൽ ഇട്ടു വരുമോ? ഉഗന്ധമാണെങ്കിലും ഇട്ടു വരത്തില്ല. ഉഖ് അന്ത്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇട്ടു വരത്തില്ല. അതാത് സിട്ടനസ്യ നകാരമല്ല ഊകാരം. ഹ്രസ്വമില്ല ഈ ധാതുവിന്. അത് വേറെ ധാതു, ഇതല്ല. അത് വേറെ ധാതു. നൗമി എന്ന് വരുന്നില്ലേ, അത് വേറെ ധാതുവാണ്. നുവഹ നുമഹ അത് വരുന്നു വേറെ. ഗിത്തല്ലേ, ഗിത്ത് കിത്ത്, അതിൽ ഗിത്തില്ലേ. ഹർസോകാരം എന്ന് വേണ്ട എടുത്താലോ. ഹർസോകാരം എന്ന് വേണ്ട എടുത്തു കഴിഞ്ഞാൽ ഇട്ട് വരും. ഇട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നു. അപ്പം നോ ആദ്യം ഇതിന്റെ രൂപം അങ്ങനെ വരും നോക്കണം. ഇതിന്റെ രൂപം അങ്ങനെ വരും നുബിതാന്ന് വരും. അതങ്ങനെ വരും, ദത്തും വരത്തില്ലേ. ദത്തും വരുമല്ലോ, ദല്ലില്. ദല്ലില് വരുമ്പോ നൂ നൂ വിധ അങ്ങനെ വരും. ഇട്ട് എന്തായാലും വരുമല്ലോ, അന്നിട്ടല്ലല്ലേ. ഊതന്തമാണെങ്കിൽ നൊന്നു വിധ, ഹ്രസ്വകാരമാണെങ്കിൽ നു നു ഇട്ട് ധ നു നു വിധ. ഇട്ട് വരാത്ത പക്ഷപ്പോ നു നു ധ, നു നു ധ എന്ന രൂപം വരും. നുനുധ നുനു വിധ അങ്ങനെയും വരാം. നുനുധ നുനു വിധ എങ്ങനെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ പരിണൂത ഉദാഹരണം കൊടുക്കത്തില്ലല്ലോ. പരിണൂതാന്ന് ഉദാഹരണം കൊടുത്തിരിക്കുന്നോണ്ട് അവിടെ അങ്ങനെ വരുന്നതിന് തടസ്സമുണ്ട്. കാരണം അതായത് വേറെ ധാതുവാണ് ലിട്ടിൽ അങ്ങനെ രൂപം വരുന്നത്. വേറെ ഒന്നും ധാതു ഭൂവാദിയിലോ മറ്റോ കാണും ഉപകാരാന്തമായിട്ട്. അത് ഇതും തിരിച്ചറിയണ്ടേ, അതാണോ ഇതാണോ എന്ന് സംശയമില്ല. ഇതൊരു ധാതു അല്ല. നൌത്തി നുത്തഹ നുവന്തി എന്ന് വരുന്നില്ലേ, ആ ധാതുവും ഈ ധാതുവും തിരിച്ചറിയണ്ടേ. അതും ഗണം മാറി എന്നുള്ളതേ ഉള്ളൂ. നൂ തന്നെ അത് ഹ്രസ്വാന്തമാണ്. ലിട്ടിൽ വരുമ്പോ എന്താ, അത് നൌത്തി എന്ന് വരുന്നു അദാദി. ലിട്ട് ലിട്ട് ലിട്ടില് ഇവിടെ എന്തോ ഒരു ഇവിടെ പോങ്ങു വരും. എട്ടിൽ വരുമ്പോ ദത്തും വരുന്നു, ഫ്രസം വരുന്നു, നൂ നൂ നല്ല വരുന്നു, നിത്ത് ഇവിടെ നിത്താവുന്നില്ല. ആ വരുന്നു നുന്നാവ നുന്നുവത്തുഹു നുന്നു വിഹു അവിടെ നിത്താവുന്നു. അതുകൊണ്ട് ഓങ്ങു വരുന്നു. വാങ്കുടാതിഭ്യോ അഞ്ഞനി നുന്നു വിധ നുന്നു വധു നുന്നുവ രണ്ടിനും വരൂ. അച്ചോഞ്ഞെഴുതി വൃത്തി വരുമ്പോ നുന്നാവ, വൃത്തി വന്നില്ലെങ്കിൽ ഓങ്ങു വന്നിട്ട് നുന്നുവ. അടുത്ത് ബാക്കിയെല്ലാം വ്യത്യാസമില്ല. നുവിത അനുവത് അനുവത് അടുത്ത് വരുന്നത് ഡു മസ്ജോ ശുദ്ധവും മസ്ജിദ്ടുത്ത് എന്തുവരും സൂപ്രകാരം എന്തുവരും ശാവുന്ന് വന്നിട്ട് മജ്ജതി മജ്ജതി ലിട്ടിൽ വരുമ്പം മജ്ജ് മജ്ജ് കലാശേഷം മമജ്ജ് മമജ്ജ മസ്ജ് ജഗാനാന്തത്തിൽ ഏതെങ്കിലും അന്നിട്ട് മസ്ജ് അന്നിട്ട് വന്നു. അന്നിട്ടായതുകൊണ്ട് അജന്തുവകാരവാൻപായ ദാസന് തലവിട്ടു. ഇട്ടു വന്നു കഴിഞ്ഞാൽ മമജ്ജിത ഇട്ട് വരാത്ത പക്ഷത്തിൽ എന്ത് വരുന്നു? മാം മസ്ജ് ധാനിർഗ സൂത്രം വരുന്നു. അതാണോ നും വിധിക്കുന്ന സൂത്രം ഏതാണ്? മസ്ജിന്ദശോർ ജലി ജല് വരെ ഒരു നും വിധിക്കും. നും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസ് എവിടെ വരേണ്ടത്? പക്ഷെ ഇവിടെ വരേണ്ട അങ്ങനെയല്ല. മസ്ജിദ് അന്ത്യാത് പൂർവ്വം നും വാച്യ മസ്ജിദ് ധാതുവിന് അന്ത്യമായ വർണ്ണത്തിന്റെ പൂർവ്വത്തിൽ നിന്നും വരണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ജകാരത്തിന്റെ പൂർവ്വത്തിൽ സകാരത്തിന്റെ പരത്തിൽ നിന്നും വരും. അപ്പം മാ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഇവിടെ സകാര സംയോഗത്തിന്റെ അതിലാണോ? മൂന്ന് അക്ഷരങ്ങളുടെ സംയോഗം. അതുകൊണ്ട് ഈ ദല് ജല് പരത്തിലിരിക്കുന്ന എല്ലായിടത്തും എന്തുവരും? ധാതുവിന്റെ സകാരം ലോപിച്ചു. ജകാരത്തിന് ചോക്കു വന്നു. കൂത്തു വന്നു കഴിഞ്ഞാൽ എന്തുവരും അടുത്ത്? ജകാരത്തിന് ചോക്കു വന്നാൽ എന്തുവരും? ഖരിച്ച വന്ന് കകാരം വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിന് എന്തുവരും? നകാരമാണ്. നശ്ചവദാന്തസി ജലി അനുസ്വാരസി പരസുവർണ്ണ കകാരം വന്നിട്ട് മാങ്ങ് അതിന്റെ പൂർവ്വത്തിലൊരു മാ ഉണ്ട് അല്ലേ? മമങ്ത ദിത്തും വന്ന മകാരം മനസ്സിലായാല് മസ്ജിദ്ധാന്നിരിക്കുന്നു. മസ്ജിന്ദശോർ ജലി നും വന്നു. മസ്ജിദ് അന്ത്യാപൂർവ്വം വാച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ അന്തിമമായ വർണ്ണത്തിന്റെ പൂർവ്വത്തിൽ നും വന്നതുകൊണ്ട് പൂർവ്വത്തിലെ സകാരം സ്കോ സമീപ്രകാരം ലോഹിച്ചോയിട്ട് മാമാനജ് എന്ന് പറയുന്നിടത്ത് ചോക്ക് കുത്തും വന്നു. ധകാരം പരത്തിരിക്കുന്നതോട് കരിച്ച് ചേർത്ത് വന്നു. പൂർവ്വത്തിലെ നകാരത്തിന് നിശ്ചവദാശലി അനുസ്വാരസ്യ പരത്തമണ് നകാരം വന്നു. മാമങ് ഈ പ്രക്രിയ എല്ലായിടത്തും വരും. മമങ്ത മമജ്ജതു അവിടെ രണ്ട് ചകാരം മമജ്ജതു മമജ്ജ മമജ്ജ മമജ്ജ മമജ്ജ എവിടെ മുങ്ങുക എന്നുള്ള അർത്ഥത്തിന് എന്തോ നിമജ്ജതിന്തോ കിരണേഷ്വാംഗ അവിടെ എന്താണ് മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അല്ല എന്റെ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല അതിനു മുമ്പ് അനന്തരത്ന പ്രഭവസ്യ ഹിമന്ന സഭോവി എന്താ ജാതം കിരണേഷു അംഗ കളങ്കം. അല്ല ആ കളങ്കം എന്ത് ചെയ്യുന്നു? കളങ്കം കളങ്കം തന്നെ നമുക്ക് കാണാം, അത് മാറിപ്പോകുന്നില്ല. ആ കളങ്കം നമ്മൾ കാണുന്നുണ്ട്, ചന്ദ്രന്റെ കളങ്കം മാറിപ്പോയാ ചന്ദ്രനെ ഇന്നില്ല. കളങ്കം കാണുന്നുണ്ടല്ലോ. പക്ഷെ എന്താണ് അനന്തരത്ന പ്രഭോസിയസ്യമന സൗഭാഗ്യലോ സൗഭാഗ്യലോപിയായില്ല. ഹിമം ഉണ്ടോ അവിടെ? ഹിമം ഇല്ലാന്നുണ്ടാ? ഹിമാലയത്തിൽ ഹിമം ഇല്ലെന്ന് വരൂ? ഹിമാലയത്തിൽ ഹിമം ഉണ്ട്, പക്ഷെ അത് സൗഭാഗ്യ വിലോപി അല്ല. എന്തുകൊണ്ട്? അനന്തരത്ന പ്രഭവങ്ങൾ ഉണ്ടെങ്കിൽ ഹിമം അതിനൊരു അവിടെ ഇരുന്ന് ഇരിക്കുന്നു. അതുപോലെ ഇവിടെ എന്താണ്? ഇവിടെ അത് ആ പ്രകാശത്തിൽ അത് മങ്ങിപ്പോകുന്നു, ആ കളങ്കം തീരെ ഇല്ലാതാകുന്നു. പക്ഷെ ഇല്ലാതാകുന്നു അർത്ഥമുണ്ട്. നിമജ്ജനം എന്ന് പറയും, ജലത്തിൽ മുഴുകിപ്പോകുന്നു. അങ്ങനെയാണ് അർത്ഥമുണ്ട്. എന്താണ് അതുകൊണ്ട് ശരിക്കും അവിടെ സൗഭാഗ്യ വിലോപി എന്ന് പറഞ്ഞത് സൗഭാഗ്യ വർദ്ധകമാണെന്നാണ് പറയുന്നത്. രണ്ടുപേരും കാലം ഒരു കാലമാണ്. പക്ഷെ അല്ല, അത് സ്തുതിച്ച് തന്നെ പറയുന്നു, സംശയമുണ്ട്. അല്ല, അത് പിന്നെ സ്വാമി പറയുന്നത് എന്ന് വെച്ചാൽ ഹിമത്തിന്റെ ദോഷത്തെ കണക്കിലെടുത്തുകൊണ്ടാണ്. ഹിമം എന്ന് പറയുന്നത് കാണാൻ ഭംഗിയുള്ളതാണ്, ആ രീതിയിലാണ് എടുത്ത് പറയുന്നത്. പക്ഷെ ഹിമത്തിൽ ചെന്ന് പെടുമ്പോഴാണ് അതിന്റെ ദോഷം മനസ്സിലാക്കുന്നത്. അത് തന്നെ, അത് കാഴ്ചയെ കണ്ടുകൊണ്ട് അതിന്റെ ഭംഗി. അത് സ്വാമി വർണ്ണിക്കുന്ന സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പോ ഹിമത്തിന്റെ ഭയങ്കരമായ ഭംഗി വർണ്ണിക്കുമ്പോ അത് ശരിയാ. പക്ഷെ ഹിമത്തിന്റെ ദോഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് വേറെ. അത് രണ്ട് രീതിയിലാണ്. അപ്പോ അതുകൊണ്ട് അങ്ങനെ എടുക്കാം, രണ്ടുപേരും രണ്ട് കാഴ്ചപ്പാടിലാണ്. കാളിദാസനും അത് കണ്ട ആളാണ്, അല്ലാതെ എഴുതാൻ പറ്റില്ല. അതറിയത്തില്ല, എന്തായാലും കണ്ട ആള്, കണ്ട ഒരാളല്ലാതെ ഹിമാലയത്തിൽ ഇത്ര ഹിമാലയത്തിൽ ചെന്നിട്ട് അത് വായിച്ചു നോക്കുമ്പോ നമുക്ക് വളരെ അതിശയം തോന്നിപ്പോവും. എനിക്ക് ഹിമാലയത്തിൽ ഇരുന്നുകൊണ്ട് അത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഹിമാലയത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒന്നാം സർഗ ഒരാളിന്റെ അടുത്ത് നിന്ന് പഠിച്ചത്, അപ്പോൾ വളരെ അതിശയമായിപ്പോയി. ശ്ലോകം പഠിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങി നോക്കും, ഇത് കാളിദാസിന് ഇത്ര കറക്റ്റായിട്ട് അപ്പൊ അതൊരു അത്ഭുതമാണ്. ഇത്രയും ഭയങ്കരമായി കാണാതെ ഒരാൾക്ക് എഴുതാൻ പറ്റും, ഇത്രയും മനോഹരമായി വർണ്ണിക്കുക ഓരോരോ സംഭവങ്ങളും എടുത്തിട്ട്. അവിടെയുള്ള സ്ത്രീകളും നടക്കുന്നതൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ശരിക്കും ഹിമാലയത്തിൽ ചെന്നാൽ അങ്ങനെ അവർ നടക്കുന്നത് തന്നെ കാണാം. പല സംഭവങ്ങളും കാണാതെ ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. മജ്ജതി മമജ്ജ ഏതൂരത്തി ലുട്ടങ്ങനെ ആ അവിടെ എന്തു വരുന്നു? മസ്റ്റ് താ വരുമ്പോഴത്തേക്ക് മസ്തിനശോർ ജലി മസ്തിരന്തിയാക്കുന്നു വാച്യഹ. ഈ സകാരം ലോപിച്ചു, നകാരം അവിടെ ഇരിക്കും. കുത്തുവം വരും, നകാരത്തിന് അനുസരിച്ച് പ്രസവണം വരും. മാങ് മങ്ക്ത അടുത്താണെങ്കിൽ എന്ത് വരുന്നു? അവിടെ കകാരത്തിന്റെ പരത്തിൽ സകാരം ഇരിക്കുന്നുണ്ട്, ഷത്വം വരുന്നു. ഇത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം പഴയതല്ല. അപ്പൊ മങ്ക്ഷ്യതി മജ്ജതു മജ്ജേ അവിടെ മജ്ജ്യാത് അവിടെ സ്കോ സമയോ ദുരന്തജ വരത്തില്ലേ? ജല്ല് വരത്തില്ല. അപ്പൊ എന്തുവരുന്നു? മജ്ജ്യാത് മസ്തേ രന്ധ്യാർപ്പോ നും മാറ്റി വരത്തില്ലേ? ജല്ല് വരത്തില്ല. മജ്ജ്യാത് ആ മസ്ജ് എന്നിരിക്കുമ്പോ എന്തു വരുന്നു? ബദബ്രജാനന്ദസ്യ വൃദ്ധി വരും. ആ മാസ് ജസ് അപ്പൊ നും വരുന്നു, സകാരം ലഭിക്കുന്നു, പരത്തിൽ സകാരം ഇരിക്കുന്നുണ്ട്, കുത്തും വന്നിട്ട് കകാരത്തിന് ഷത്വം വരുന്നു. അമാങ്ക്ഷീത് ഇവിടെ വൃത്തി വരുന്നു എന്നുള്ള പ്രത്യേകത. അമാങ്ക്ഷീത് ആ മാ ക്ക് അവിടെ എന്തോരും ജലവചനി സ്വിച്ച് ലോപിച്ചു. അപ്പൊ എന്തോരും ആ മാങ്ക് താം അമാങ് താം, കാരണം എല്ലായിടത്തും എന്ത് വരുന്നു, സകാരം ലോപിക്കുന്നു. നുമ്മു വരുന്നുണ്ട്, ആ നുമ്മിന് ഇങ്ങക്കാരം വരുന്നു. അപ്പൊ അമാങ്ക്ഷി തമാങ് താം അമാങ്ക്ഷുഹു അമാങ്ക്ഷി അമാങ് തം അമാങ്ക്ത അമാങ്ക്ഷം മാക്ഷ ജലജനി എവിടെയൊക്കെ വന്നു? അടുത്ത് എന്തുവരുന്നു? അമക്ഷ്യ അടുത്ത് രുജോ ഭംഗേ എന്നാണ് രോഗവും മറ്റും വരുന്നത്. രോഗം ഇവിടെ പീഡിപ്പിക്കുക ദുഃഖിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് രോഗം വരുന്നത്. ഭഞ്ജിക്കുക ഓടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. നശിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ദുഃഖിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. രുജാതി രുജതി എട്ടിൽ വരുമ്പോ ഒരു രോജ ഇവിടെ രുചി ധാതു കേട്ടോ അനട്ടോ. അതുകൊണ്ട് എന്തുവരും? നിത്യമായിട്ട് വന്നിട്ട് രുരോചിത ലിട്ടുള്ള വരുമ്പോ ഗുണം വന്ന് രോജ് അവിടെ എന്ത് വരുന്നു? ചോക്ക് വന്നു കഴിഞ്ഞാൽ രോക്ത രോജ് സ്യാ കുത്തും കത്തും ഷത്തും വന്നിട്ട് രോക്ഷതി. അവിടെ എന്തൊരു മതപ്രചാരം ദസ്യ വൃത്തി വന്നിട്ട് ലുങ്ങില് ആരൗജ് കുത്തും വന്ന് സകാരത്തിന് ഷത്തും വന്ന് അരോക്ഷീത് അവിടെ ജലോജലി ലോപിക്കും. അരോക്താം അരോക്ഷുഹു അരോക്ഷീ അരോക്തം അരോക്ഷം ധാതു സകർമ്മകാണോ അകർമ്മകാണോ? ചില ധാതുക്കൾ രണ്ടായിട്ട് ഉപയോഗിക്കും, സകർമ്മമായിട്ട് ഉപയോഗിക്കും അകർമ്മമായിട്ട് ഉപയോഗിക്കും. അതാണ് പറഞ്ഞത്. വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അകർമ്മകമാകും, പക്ഷെ നശിപ്പിക്കുന്നു എന്നും മറ്റും പറയുമ്പോൾ സകർമ്മകമാകും. രണ്ട് രീതിയിൽ ഉപയോഗിക്കും. ചില ധാതുക്കൾ അങ്ങനെ രണ്ട് രീതിയിൽ അർത്ഥമനുസരിച്ച് രണ്ടായിട്ട് ഉപയോഗിക്കാം. ഭുജോ കൗടില്യേ വളയ്ക്കുക ഓടിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ആ അതുപോലെ തന്നെ അവിടെ പിന്നെ വരുന്നത് എന്താണ്? മനുഷ്യന്റെ ബുദ്ധിയിൽ വരുന്ന ഇതങ്ങനെയല്ല. മൂലവിഭുജ രഥ എന്ന് വെച്ചാൽ വേരിനെയും മറ്റും ഓടിക്കുന്നതാണെന്ത് രഥം. മൂലവിഭുജാതി ഭ്യുക്ക എന്ന് മറ്റും വരും. അപ്പൊ ഒടിക്കുക വളയ്ക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ സന്ദർഭം അനുസരിച്ച് അർത്ഥത്തിൽ വ്യത്യാസം വരും. ഭുജ തന്നെ ഭോജനാർത്ഥത്തിൽ വരുന്നുണ്ട്. ഭുനക്തി അങ്ങനെയും വരുന്നുണ്ട്. ഭോജയതി അങ്ങനെ വരുന്നുണ്ട്. ഇത് ഭുജോ അത് ഓകാരയിത്തായി പോയില്ലേ, ബാക്കി എന്താ ശേഷിക്കുന്നു? ഭുജ് ഓകാര ഓദിത്തശ്ച നിഷ്ഠാനത്വം അതിനി പഠിക്കും.